ഭക്തിജ്ഞാനവിരാഗാണാം തദ്ഘോഷേണ ബലം മഹത് വ്രജിഷ്യതി ദ്വയോ കഷ്ടം സുഖം ഭക്തേർ ഭവിഷ്യതി. അനേന ജ്ഞാനയജ്ഞേന ശ്രീമദ് ഭാഗവതാലാപേന ഭക്തിജ്ഞാനവിരാഗാണാം ബലം മഹത് ഭവിഷ്യതി. തദ്ഘോഷേണ, തദ്ഘോഷേണ നാമ ശ്രീമദ് ഭാഗവത ഘോഷേണ ഭക്തിജ്ഞാനവിരാഗാണാം ഏതേഷാം ത്രയാണാം മഹത് ബലം ഭവിഷ്യതി. അപ്പി ച ദ്വയോ കഷ്ടം വ്രജിഷ്യതി. ജ്ഞാനവൈരാഗ്യയോ അധുനാ സംപ്രാപ്തം കഷ്ടം വ്രജിഷ്യതി ഗമിഷ്യതി. ഭക്തേ സുഖം ച ഭവിഷ്യതി.